68 ദശകം. കലിത കൗതുകം കണ്ടു ഗോപിമാർ, സരസിജാക്ഷനെ പ്രേമ വിസ്മൃതർ, അമൃതൊഴുക്കിലെ മഗ്നരായ പോലെ വിടയങ്ങനെ നിന്നു നിശ്ചലം. ഉരുവൾ നിൻ കരത്താരെടുത്തു തൻ പെരിയ തമ്മുലത്തട്ടിൽ വെച്ചുടൻ പരമസംശയം രോമകരുഷമായി മരുവിനാൾ ചിരം മുക്തഗോപിയാൾ. അപരലോലമം നിന്റെ കൈപിടിച്ചവളുടെ കഴുത്തൊന്നു ചുറ്റിനാൾ, അകലമായുവാനഞ്ഞ ജീവനേയവൾ തടുത്തുടൻ നിർത്തിയോമലാൾ. വികതലജ്ജയായൊരു നതാങ്കിയാൾ വിരവിൽ നീ ചവച്ചോരു വെറ്റില, സരസമെന്തിനാൾ വായിൽ നിന്നമിത ഭാഗ്യയാ നിന്നു ഗോപിക. കരുണയറ്റു നീ കാട്ടിലിട്ടിതേതൊരുവൾ മെയ്തൊടും കോപമീവിധം, ഒരുവൾ കാട്ടിനാൾ കണ്ണുനീരൊടൊത്തരിക നോക്കി നിന്നാൽപനാഥനെ. കുതുകമേറിടും ഗോപിമാരുടും യമുനുതൻ കരയ്ക്കെത്തി മാധവൻ, മൃദുല സുന്ദരം കുങ്കുമാഭമാം കുചതടങ്ങളിൽ മേവിനാൻ ഭവാൻ. ദയ പലേവിധം മഞ്ഞിലാരിലും കരുണ കേവലം വൃത്യരാജിയിൽ, അപരമെങ്ങളിൽ നിർവഹിപ്പതെന്നപഹസിച്ചു നിൻ കാവിനീജനം. വിവശരാഗനാമെന്നെ നിങ്ങളും കഠിനനെന്നുരയ്ക്കായിക കേവലം, തവ മനോരഥം സ്ഥായി എന്നിലെന്ന് അകലെ നിന്നു താൻ കണ്ടറിഞ്ഞു ഞാൻ. പ്രളയമില്ലെനിക്കന്യമീവിധം പ്രണയിനീജനം, നിങ്ങൾ മാത്രമാം നിശകൾ മുഗ്ധമായി കാത്തു നിൽപ്പതുണ്ടധികമോതിനാൻ. നീ മനോഹരൻ മുഴികളാൽ തണുപ്പാർന്ന പേടമാൻ മിഴികളൊത്തു നീ നന്ദസുന്ദരൻ, പുരു രസത്തോടെ രാസലീലയാർന്നരുളി കാക്കണേ മാരുദേശ മാം.